ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി തിരുവൈരാണി കുളത്തു വാഴുന്നു ഹിമഗിരി നന്ദിനി ദുരിത വിനാശിനി പാഹി മാ പാഹി പരിപാഹി മാ പാഹി മാ പാഹി പരിപാഹി മാ രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി വർഷിണി മംഗളകാരിണി കല്യാണി മധുഭാഷിണി രുദ്രഹൃദയ വിഹാരിണി പാഹി മാം പാഹി പരിപാഹി മാ പാഹി മാം പാഹി പരിപാഹി മാ രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി തിരുവൈരാണി കുളത്തുവാഴുന്ന ഹിമഗിരി നന്ദിനി ദുരിത വിനാശിനി പാഹി മാം പാഹി പരിപാഹി മാം പാഹി മാം പാഹി പരിപാഹി മാം ഗധീശ്വരി ഗൗരി സർവലോകവശങ്കരി ത്രിപുരസുന്ദരി പാഹി മാം പാഹി പരിപാഹി മാ പാഹി മാം പാഹി പരിപാഹി മാ രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി തിരുവൈരാണി കുളത്തുവാഴുന്ന ഹിമഗിരി നന്ദിനി ദുരിത വിനാശിനി പാഹി മാം പാഹി പരിപാഹി മാ പാഹി മാം പാഹി പരിപാഹി മാ രഞ്ജിനി ശിവരഞ്ജിനി സദാ ശിവരഞ്ജിനി വരദായിനി ചിത്തനായി തീർന്നുരെന്നുടെ നിത്യ ജീവിത യാത്രയിൽ ദുഃഖ ചിത്തനായി തീർന്നുരെന്നുടെ നിത്യ ജീവിത യാത്രയിൽ ആശ്രിത ജനപാലക നിന്റെ കാൽക്കലൻ ജന്മമേകിടാമെന്നി ദൃഷ്ടിയാലുഴിയേണമേ ദുഃഖ ചിത്തനായി തീർന്നുരെന്നുടെ നിത്യ ജീവിതയാത്രയിൽ കാന്തകാമിൻ്റെ ദർശനം നേടിയാൽ നന്മയേറിടും. കാന്തകാമിൻ്റെ ദർശനം നേടിയാൽ നന്മയേറിടും. ശാന്തമായി നിന്റെ ധ്യാനമെങ്കിലോ ശാന്തിയേറെ നിറഞ്ഞിടും. ശാന്തമായി നിന്റെ ധ്യാനമെങ്കിലോ ശാന്തിയേറെ നിറഞ്ഞിടും. കർമ്മബന്ധുവായി കൂട്ടിനെത്തിടും. ഗംഗയും നദികളെ കണ്ണിടും തിരുജടൈ കുമ്പിടും മുമ്പി വന്നു ഭൂതിഭൂഷണ. നാഗമാം അലയണിയും പാദമാം സുമയുടം കൂടിടുന്നു ഗംഗളിന്നു നന്ദി വാദന. ശൈലനന്ദിനിയോടുകൂടി ലസിച്ചിടും മഹാദേവനേ. ശൈലനന്ദിനിയോടുകൂടി ലസിച്ചിടും മഹാദേവനേ. സർവമംഗളമേകിയെന്നുടെ അന്തരംഗത്തിൽ നിറയണേ. സർവമംഗളമേകിയെന്നുടെ അന്തരംഗത്തിൽ നിറയണേ. മമ കാവ്യകാന്തിയായി പുലരണേ. ഗംഗയും നദികളെ കണ്ണിടും തിരുജടൈ കുമ്പിടും മുമ്പിൽ വന്നു ഭൂതിഭൂഷണ. നാഗമാം അലയണിയും പാദമാം സുമയുഗവും കൂടിടുന്നു ഞങ്ങളിന്നു നന്ദി വാഹന. ദുഃഖചിത്തനായി തീർന്നൂരെന്നുടെ ജീവിതയാത്രയിൽ. ദുഃഖചിത്തനായി തീർന്നൂരെന്നുടെ നിത്യജീവിതയാത്രയിൽ. ആശ്രിത ജനപാലകാനിൻ്റെ ആൾക്കലൻ ജന്മമേകിടാമെന്നെ ദൃഷ്ടിയാലൊഴിയേ. ദുഃഖചിത്തനായി തീർന്നൂരെന്നുടെ നിത്യജീവിതയാത്രയിൽ. പഞ്ചാക്ഷരി നാമ പുണ്യം നീ തൂകി പാപങ്ങളോരോന്നു മൊഴിയും ഐരാണിക്കുളത്ത പാശരണം മുപ്പാരും വാഴുന്ന മുക്കണ്ണ ഭഗവാന്റെ തൃപ്പാദദാസനാമിന്നെ തുമ്പമലരായി തിരുമാറി അടിയനെ അണിയുമോ കൈലാസവാസ മറുതുമ്പമലരായി തിരുമാറി അടിയനെ അണിയുമോ കൈലാസവാസ നിറദീപമൊളി തൂകും അവിടുത്തെ നടക്കൂപ്പും അടിയന്റെ സൗഭാഗ്യം തെളിയും നിറദീപമൊളി തൂകും അവിടുത്തെ നടക്കൂപ്പും അടിയന്റെ സൗഭാഗ്യം തെളിയും ഐരാണിക്കുളത്ത ോചന ശൂല വിഭൂഷണ നീലകളാങ്കളേ മൃഗതരകരധന പുരഹര ശിവകര അനിതര ഗുണകളേ ബാല വിലോചന ശൂല വിഭൂഷണ നീലകളാങ്കളേ മൃഗതരകരധന പുരഹര ശിവകര അനിതര ഗുണകളേ മൃത്യുഞ്ജയ ഹോമം ചെയ്തിടുകി രോഗമുക്തിതൻ സായുജ്യമല്ലോ മൃ മൃത്യുഞ്ജയ ഹോമം ചെയ്തിടുകി രോഗമുക്തിതൻ സായുജ്യമല്ലോ പൂവളത്തിലയാൽ അർച്ചന ചെയ്യുമ്പോൾ ജന്മജന്മാന്തര പുണ്യമല്ലോ പൂവളത്തിലയാൽ അർച്ചന ചെയ്യുമ്പോൾ ജന്മജന്മാന്തര പുണ്യമല്ലോ ഐരാണിക്കുളത്തപ്പ ശരണം ലോചന ശൂല വിഭൂഷണ നീലഗണാംഗണനേ പാരും വാഴുന്ന മുക്കണ്ണാ ഭഗവാന്റെ ഉൽപാദദാസനാമിന്നിൽ പഞ്ചാക്ഷരീ നാമ പുണ്യം നീ തൂവുകീ